അധ്യായം 3 14 സൂത്രം 30 അഭിചസ്മര്യതി അഭിചാപതി സർവാന്ന ഭക്ഷണം അഭിസ്മര്യതി വിദുഷോ അവിദുഷ്ട വിശേഷേണ ജീവിത അത്യം ആപന്നോ യോ അന്നമൂർത്തി യതസ്തത് ലിപ്യതേ നസ പാപേന പത്മപത്രം ഇവാംബസ ഇതി. ഇവിടെ ഭക്ഷണത്തെ കുറിച്ച് നിയമം പറയുന്നു. ഭക്ഷ്യാഭക്ഷ്യ ഈ നിയമം പറയുന്നത് സാമാന്യമായിട്ടാണ്. ഇത് കേവലം വിദ്വാന് മാത്രമല്ല. വിദ്വാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസകനെ സംബന്ധിച്ച് മാത്രമല്ല. അന്നത്തെ ഇതനുസരിച്ച് എല്ലാ ആശ്രമികൾക്കും എല്ലാ വർണ്ണികൾക്കും വർണ്ണ ആശ്രമ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആ ഉപാസകനായാലും കൂടെ അല്ലെങ്കിലും ശരി, അങ്ങനെ പറയുന്നു. ആഹാരശുദ്ധോ സത്വശുദ്ധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതിൽ അബദ്ധർമ്മമായിട്ട് അഭക്ഷ്യം ഭക്ഷിച്ചാലും, കഴിക്കാൻ പാടില്ലാത്തത് ഭക്ഷിച്ചാലും, അത് എവിടെ നിന്ന് ഭക്ഷിച്ചാലും ശരി, യഥസ്തത മനുസ്മൃതിയിലും പറയുന്നതാണ്. ശൂദ്രാന്നം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ ഭക്ഷിച്ചാലും ദോഷമില്ല. അതാണ് ജീവിത അത്യമാപന്നം, ജീവിത നാശത്തെ പ്രാപിക്കുന്നത്. മരണാസന്നനായവൻ എന്നർത്ഥം. യോ അന്നമത്തി യഥസ്തത, യഥസ്തത അന്നമത്തി, എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാലും ശരി, ഭക്ഷണം എവിടെ നിന്ന് വാങ്ങിക്കഴിക്കണം ആ നിയമമൊന്നും നോക്കണ്ട, എവിടെ നിന്ന് കിട്ടിയാലും ശരി. സ പാപേന ലഭ്യതേ, അവന് പാപത്താൽ ഒട്ടലേപനം സംഭവിക്കുന്നില്ല. ലിപ്യത്തെ ലിപ് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ലിപ് ലേപനം ലിപ് ഉപദേഹി പഠിക്കാത്ത പറഞ്ഞോളായിരുന്നു, പഠിച്ചതേ പറയുള്ളൂ. പാപേന ലിപ്യതേ അവിടെ പറഞ്ഞു. ഉപദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? ഉപദേഹം ഉപദേഹത്തിന്റെ അർത്ഥവും പറഞ്ഞു. എന്താ പറഞ്ഞു? എന്നർത്ഥം പറഞ്ഞു അവിടെ പറഞ്ഞ അർത്ഥം. വൃദ്ധി ഉപദേഹോ വൃദ്ധി അവിടെ പറഞ്ഞു. മറ്റർത്ഥങ്ങളിലും പ്രയോഗിക്കും. അപ്പൊ ഇവിടെ ലേപനം ബാധിക്കുന്നില്ല എന്ന ലിപ്യത എന്നാണ്, സ്പർശിക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ്. പത്മപത്രം അംബസ ഉദാഹരണം, പ്രസിദ്ധമായ ഉദാഹരണമാണ്. എങ്ങനെയാണ് പത്മപത്രം അംബസ ജലത്താൽ ലിപ്തമാകാതിരിക്കുന്നത്? അതുപോലെ അവനെ പാപം സ്പർശിക്കുന്നില്ല. നിഷിദ്ധ ആചരണം ആണ് പാപത്തെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം. അവന് നേരത്തെ ഉദാഹരണം പറഞ്ഞു. തഥാ മദ്യം നിത്യം ബ്രാഹ്മണ വർജയതെന്നൂടെ ചേർക്കണം. അല്ല, മദ്യം നിത്യം ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ പിബേദെന്നും ചേർക്കാം, ഇവിടെ അതല്ല. വർജയേ ഭക്ഷ്യകാരൻ അതവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കഴിക്കുന്നു കഴിക്കുന്നില്ലേ, കുടിക്കുന്നു കുടിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഈ ചർച്ചകളെല്ലാം ജാതിയ അടിസ്ഥാനമാക്കിയെന്നു പറഞ്ഞ ഇതുകൊണ്ടാണ്. ബ്രാഹ്മണൻ മദ്യം കുടിക്കാൻ പാടില്ല എന്നാണ്. ചണ്ടാലം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അവന് കൊള്ളാം, കുടിക്കാതിരുന്നു കുടിച്ചവനും നാശം. പക്ഷെ ബ്രാഹ്മണനെ സംബന്ധിച്ച് നിയമമുണ്ട്, എന്താണ്? അവൻ കുടിക്കരുത് എന്നാ. ഇനി കുടിച്ചാലോ, ഒരാൾക്ക് ആഗ്രഹം തോന്നി, അങ്ങനെ സംഭവിക്കാമല്ലോ, കുടിക്കില്ല എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും ബിവറേജ് കണ്ടപ്പോൾ കുടിക്കണമെന്ന് തോന്നി, കയറി ക്യൂവിൽ നിന്നു കുടിച്ചു. എന്നാലോ സുരാപസ്യ ബ്രാഹ്മണസ്യ ഉഷ്ണം ആസിഞ്ചേയുഹു, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അതേ മദ്യം തന്നെ തിളപ്പിച്ച് അവൻ്റെ വായിൽ ബലാത്കാരമായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്ന് വിധിയാണ്. വേഖനത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒഴിക്കുമ്പോൾ ചൂട് കൂടിപ്പോകരുത്, കാരണം ചൂട് കൂടിയേ ചത്തുപോകും, ചത്തുകഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും. അതുകൊണ്ട് അത്രയൊന്നും വേണ്ട, ചെറുതായൊന്ന് ചൂടാക്കി വിട്ടാൽ മതി. അങ്ങനെയുണ്ട് നിയമം, ഇതൊക്കെ വ്യാഖ്യാനത്തിലുണ്ട്. സംശയമുള്ളവർക്ക് അത് നോക്കാം. ഉഷ്ണാംസുര മദ്യം തന്നെ ചൂടാക്കി വായിലൊഴിക്കണം, ഒന്ന് പൊള്ളിക്കണം, പിന്നെ അവൻ കുടിക്കരുത്. സുരാപസ്യ ബ്രാഹ്മണസ്യ ഉഷ്ണം ആസിഞ്ചേയുഹു, സിഞ്ചേത് പഠിച്ചിട്ടുണ്ടോ? ആ ശിശിര് സേച്ചനെ രട്ടെങ്ങനെയാ? കേട്ടില്ല. സിഞ്ചതി, അങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നാണ്. സുരാപഹ ക്രമയഹ ഭവന്തി അഭക്ഷ്യ ഭക്ഷണം, ഇതെല്ലാം സ്മൃതികൾ പറയണം. മദ്യം കുടിക്കുന്നവൻ അടുത്ത ജന്മത്തിലവൻ കൃമിയാകും എന്ന് പറഞ്ഞാൽ പോരാ, മലത്തിലെ കൃമിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അഭക്ഷ്യ ഭക്ഷണം, അഭക്ഷ്യം ഭക്ഷിക്കുന്നുണ്ട്. ഇതി ജസ്മൃതി, അങ്ങനെയും സ്മൃതി പറയുന്നു. എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ സദാചാരപരമായി നടത്തിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വിധിയും നിഷേധം. അവളത് മദ്യപാനമൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതിന് പറഞ്ഞത് വർണ്ണികൾക്കും ആശ്രമങ്ങൾക്കും വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളതേയുള്ളൂ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ആ സ്ത്രീ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതെന്നെ പറയണ്ട. സ്ത്രീ മദ്യം കുടിക്കുകയാണെങ്കിൽ ഭർത്താവ് അവളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്മൃതിയിൽ. ഇനി സ്ത്രീകൾക്ക് പ്രയാസം വരണ്ട. ഇരിജ സ്മര്യതയെ വർജനം, അനന്യസ്യ എന്താണ്? ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ് അനന്നം. അനന്നം നിഷിദ്ധമായത്, അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇവിടെ പ്രത്യേകം പറയുന്ന കാര്യം, സാറിന പറയുന്നത് ഈ ഭക്ഷ്യാഭക്ഷ്യ വിചാരം, ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആശ്രമത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആധ്യാത്മികതയായിട്ടുള്ളവർക്കാണ്, അങ്ങനെയൊന്നുമല്ല. ഈ നിയമങ്ങൾ സർവർക്കും ഒരുപോലെയാണ്, അല്ല സ്വാമിമാർക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. ഭക്ഷ്യാഭക്ഷ്യ വിചാരം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞ വിദുഷോ അവിദുഷ്, ഉപാസകനായാലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം. ഭരണത്തിലും ആശ്രമത്തിലും പെടുന്നുണ്ടെങ്കിൽ അവിടെ ഈ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അല്ല, ആശ്രമങ്ങളിലേക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു, അല്ലെങ്കിൽ സ്വാമിമാർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഭക്ഷ്യാഭക്ഷ്യ വിചാരമൊന്നുമില്ല. അതൊക്കെ പിൽക്കാലത്ത് പിന്നെ ഒക്കെ വന്നതാണ്. ഇന്നത് കഴിച്ചാൽ നല്ലതായിരിക്കും, ഇന്ന് കഴിക്കാൻ പാടില്ല. അതിപ്പോൾ ഉള്ളി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അത് സ്വാമിമാർക്ക് വേണ്ടി പറഞ്ഞല്ല, ആശ്രമത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പറഞ്ഞല്ല, എല്ലാ ഭരണികൾക്കും ആശ്രമികൾക്കും അത് ബാധകമാണ്. അത് കാരണം അതാണ് ധർമ്മം എന്ന് അന്ന് സ്മൃതികളിലെല്ലാം പറഞ്ഞിരുന്ന അതാണ്. ഇത് പാലിച്ചാൽ അത് ധർമ്മം, അതിനെ ഉല്ലംഘിച്ചാൽ അത് അധർമ്മം. പാലിച്ചാൽ പുണ്യം, ഉല്ലംഘിച്ചാൽ പാപം. അത് പാപപുണ്യങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മദ്യം ഉപയോഗിക്കുന്നവന് ഈ ജന്മത്തിൽ സുഖം തോന്നുമെങ്കിലും അടുത്ത ജന്മത്തിൽ കൃമിയാകും. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, കുടിച്ചാലെന്താ കുഴപ്പം, ബീഫ് കഴിച്ചാലെന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെ ചോദിക്കും. പ്രശ്നം എന്തെന്ന് നേരിട്ട് കാണിക്കാനൊന്നും ഇല്ലല്ലോ. കഴിക്കുന്നു പറയുന്നു, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്, കൂടുതൽ കഴിക്കാൻ തോന്നുന്നു. അപ്പം അതൊന്നും പറയാനില്ല. പിന്നെ പറയുന്നത് എന്താണ്, ഭാവിയിൽ, ഭാവി ജന്മങ്ങളിൽ ദോഷം വരും, പാപം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ വിദുഷോ അവിദുഷ്ടാന്ന് പറഞ്ഞത്. നിങ്ങൾ ആധ്യാത്മികമായി ജീവിക്കുന്നു, ഭൗതികമായി ജീവിക്കുന്നു എന്നും പ്രശ്നമുണ്ട്. ആരായാലും ഇതൊന്നും പാടില്ല. ഇതാണ് പഴയ നിയമം. ശബ്ദശ്ചാതോ അകാമകാരി, ശബ്ദശ്ചാനന്യസ്യ പ്രതിഷേധക കാമകാര നിവൃത്തി പ്രയോജന കാഠകാനാം സംവിധായം ശ്രൂയതി തസ്മാത് ബ്രാഹ്മണ സുസുരം പിബേ. കാഠക സംഹിതയിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അനന്ന പ്രതിഷേധം. അനന്നം എന്ന് വെച്ചാൽ നിഷിദ്ധാനം. സ്മൃതികളിൽ അല്ലെങ്കിൽ ശ്രുതിയിൽ സുരാംന പിബേദെന്ന് ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിഷിദ്ധാനത്തിന്റെ പ്രതിഷേധകമായി കാമകാര നിവൃത്തി പ്രയോജനം. കാമകാര നിവൃത്തി, കാമകാരം തോന്നിയതുപോലെ പ്രവർത്തിക്കുക, മനസ്സിൽ തോന്നിയൊക്കെ ചെയ്യുക, ആത്മനിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുക, മറ്റാരും നിയന്ത്രിച്ചാലും നിയന്ത്രിക്കാതിരിക്കുക, അതാണ് കാമകാര പ്രവൃത്തി. കാമ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, പ്രവർത്തിക്കുക. ആ കാമകാര പ്രവൃത്തിയിൽ നിന്നുള്ള നിവൃത്തി, അതാണ് പ്രയോജനം. എന്ത് ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട്, വരുന്ന പ്രയോജനം അതാണ്. കാഠകാന സംവിധായം ചെയ്യതേ തസ്മാത് ബ്രാഹ്മണ സുരാംന പിബേതി. ബ്രാഹ്മണൻ ഒരു കാരണവശാലും മദ്യം ഉപയോഗിക്കരുത്. ബ്രാഹ്മണന്റെ ആചാരങ്ങളെ കുറിച്ച് വിശേഷിച്ച് നിഷ്കർഷിക്കുമ്പോൾ അവിടെ മദ്യപാനത്തെ നിഷേധിക്കുന്നു. കാരണം അത് എന്താ, ബ്രാഹ്മണൻ മദ്യം കുടിക്കുന്നവനാണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും വാസന, സംസ്കാരം, രാഗം കൊണ്ട് ഇതൊക്കെ പ്രാപ്തമാകുന്നു. അങ്ങനെ പ്രാപ്തമാകുമ്പോൾ ദോഷമുള്ളതിനെയൊക്കെ നിഷേധിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, ബ്രാഹ്മണൻ അത് കുടിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്ഷത്രിയന്മാര് എവിടേക്കിടയിൽ പഴയ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നോക്കുമ്പോൾ സുരാപാനം സാർവത്രികമായി കാണുന്നുണ്ട്. എല്ലായിടത്തും അത് കാണുന്നുണ്ട്, സുരാപാനം. ഇതിഹാസങ്ങളിൽ വാത്മീകി രാമായണം ഉൾപ്പെടെ പല ഭാഗത്തും സുരാപാനം വരുന്നുണ്ട്, മദ്യപാനം. ഈ അടുത്ത കാലത്ത് ഒരാൾ അതിനെക്കുറിച്ച് പുസ്തകം എഴുതി, വലിയ വിവാദമായി. സംഗതി അതിനകത്തുള്ളത് തന്നെയാണ്. വാൽമീകി രാമായണത്തിൽ, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഇല്ല, വാൽമീകി രാമായണത്തിൽ പല ഭാഗത്തും പറയുന്നു. മദ്യം കുടിപ്പിക്കുന്നതായിട്ടും കുടിക്കുന്നതായിട്ടും ഇഷ്ടം പോലെ, അപ്പോ അതൊന്നും അത്ര വലിയ നിഷിദ്ധമായി കാണുന്നില്ല. അപ്പൊ അത് അങ്ങനെ സർവത്രിയുമായി ഉണ്ടായിരുന്നു കൊണ്ടായിരിക്കും ഇവിടെ ബ്രാഹ്മണൻ കുടിക്കരുത് എന്നും പറഞ്ഞ് മറ്റും നിഷേധിക്കുന്നു. പക്ഷെ അത് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ അത് വലിയ വിവാദമായി. അത് എഴുതിയത് ഒരു യുക്തിവാദി, നിരീശ്വരവാദിയാണ് എഴുതിയത്. കേട്ടോ അതിനെക്കുറിച്ച് ആരെങ്കിലും? അതൊരു വലിയ വിഷയമായി കർണാടകയിൽ. സംഗതി രാമായണത്തിലുള്ളതാണ്, പക്ഷെ അത് എഴുതി അത് വിവാദമായി. രാമായണത്തിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ദശരഥൻ വിവാഹത്തിന് കേകയരാജ്യത്ത് പോയപ്പോ സ്വീകരിച്ചത് പല സന്ദർഭങ്ങളുണ്ടോ? മദ്യപാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, മദ്യസൽക്കരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ പറയുന്നുണ്ട്. ആ കൂടുതൽ പറയുന്ന കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കണ്ടെന്ന്. കുറച്ചുകൂടി വിശദമായി ഉണ്ടതി, അതായിരിക്കും എഴുതിയത്. ഞാൻ പുസ്തകം വായിച്ചു പോകണം. മദ്യപാനത്തെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. താല്പര്യമുള്ള ഒരു രാമായണം വായിച്ചു പോകും. ഞാനായിട്ട് പറയുന്നില്ല, വെറുതെ എന്തിനാ? പക്ഷെ എഴുത്തച്ഛനൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. തുളസീദാസൻ മദ്യത്തെ തൊട്ടിട്ടേയില്ല, പക്ഷെ വാൽമീകി വിട്ടിട്ടുമില്ല, തുളസീദാസൻ തൊട്ടിട്ടുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതാണല്ലോ പ്രാപ്തമായില്ലെങ്കിൽ എന്തിനാ നിഷേധിക്കുന്നത്? പ്രാപ്തി സത്യ നിഷേധം അർത്ഥവത്. അതിന് പ്രാപ്തമാകുമ്പോഴാണ് ചെയ്യരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്ഷ്യാപക്ഷ വിചാരം വേണം. അത് കേവലം ആധ്യാത്മികമോ ഭൗതികമോ എന്നുള്ള വ്യത്യാസമില്ല. വർണ്ണികളും ആശ്രമികളും, അത് ഓരോ വർണ്ണികൾക്കും പ്രത്യേകം പ്രത്യേകം നിയമങ്ങളാണ്, ആശ്രമികൾക്ക് പ്രത്യേകം പ്രത്യേക നിയമങ്ങളാണ്. അതനുസരിച്ച് എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്ന് സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഭക്ഷണം കഴിക്കാവും എന്ന് പറയുന്നു. ഇതുപോലെ മാംസഭക്ഷണത്തെക്കുറിച്ച്, മാംസ ഭക്ഷണം ബ്രാഹ്മണർക്കും ക്ഷത്രിയർ സ്പഷ്ടമായും വിധിക്കുന്നുണ്ട് രാമായണത്തിൽ, കഴിക്കാം എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട്, കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട, രാമായണത്തിൽ പറയുന്നുണ്ട് വളരെ സ്പഷ്ടമായിട്ട്. പഞ്ചനഗാ ഭക്ഷ്യ ബ്രഹ്മക്ഷത്രേണ രാഘവ ശശകി ശലകി ഗോധ. ഓരോന്നിന്റെ പേരെണ്ണി പറയുന്നുണ്ട്. ഏതൊക്കെ ഭക്ഷിക്കാമെന്നുള്ളതും പറയുന്നുണ്ട്, മാംസഭക്ഷണവും പറയുന്നുണ്ട്. ഇതൊക്കെ സ്പഷ്ടമായി പറഞ്ഞിട്ടും പലരും വ്യാഖ്യാനിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് അതുകൊണ്ടാണ് ആ ശ്ലോകം തന്നെ ഉദ്ധരിച്ചത്. കൂർമോധ പഞ്ചമ, ആമയുടെ ഇറച്ചിയും തിന്നാമെന്ന് പറയുന്നുണ്ട്. സാറിന് നമ്മുടെ നാട്ടിലൊക്കെ ആമയിറച്ചി അങ്ങനെ മനുഷ്യർ കഴിക്കാറില്ല. രാമായണത്തിൽ പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും കഴിക്കാവുന്ന, അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ അതും പഴയ കാലത്തുണ്ട്. ഇനി ബീഫ് കഴിക്കാമോ പറഞ്ഞു പറഞ്ഞു എന്ന് അതും പറയുന്നുണ്ട് വേദത്തിൽ തന്നെ. അത് പറയുന്നത് നല്ല യുവത്വമുള്ള കാളയെ കൊന്ന് ഭക്ഷിക്കാം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുള്ളതുണ്ട്, അതും പറയണം. അപ്പോ എന്ന് വെച്ചാൽ ഇതെല്ലാം മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛാഭംഗങ്ങളും ഇതൊക്കെയാണ് ഈ വേദം എന്നൊക്കെ പറയുന്നതിലെല്ലാം ഉള്ള ഇതൊക്കെ തന്നെ മനുഷ്യന്റെ ചിന്തകളാണ്. അപ്പൊ ആഗ്രഹമുള്ളവരത് കഴിക്കണമെന്ന് പറയും, അല്ലാതെ താല്പര്യമില്ലാത്തവർ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എല്ലാ സംഗതികളും ഇതിനകത്തൊക്കെയാണ്. ഇതൊക്കെ എന്നും മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് പണ്ടും. ഇന്നും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് വാശി പിടിക്കുമ്പോഴാണ് കുഴപ്പമില്ല, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നവർക്കാണ് ഇത് കേൾക്കുമ്പോൾ പ്രയാസം വരുന്നത്. എല്ലാം മനുഷ്യന്റെ ചിന്തകളാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും കുഴപ്പമില്ല, മനുഷ്യന്റെ സ്വഭാവത്തിൽ ഇതൊക്കെ ഉള്ളത് തന്നെ. രണ്ടു കൂട്ടരും കാണും. അതുകൊണ്ടാണല്ലോ ഇവിടെ ഭക്ഷ്യാപക്ഷ വിചാരം തന്നെ വന്നു. മനുഷ്യൻ അവന്റെ ഇഷ്ടം പോലെ എല്ലാം കഴിക്കും. അപ്പൊ നിയമം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തൊക്കെ പറയുന്നു ഇതെല്ലാം രാഗതപ്രാപ്തമാണോ, ഇതിനെയൊക്കെ നിയമവിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ നിയമം ചെയ്യുകയാണ്. രാഗം കൊണ്ട് പ്രാപ്തമാകുന്നത് ഒഴിവാക്കാമെന്നൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നൊരു നിയമം പറയുകയാണ്. ഇനി മനസ്മൃതി കുറച്ചുകൂടി വ്യക്തമായി പറയും എന്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല, പക്ഷെ ഒഴിവാക്കിയാൽ വലിയ ഗുണമുണ്ട് എന്നുകൂടി പറയും. അങ്ങനെയും പറയും. എന്നുവെച്ചാൽ മനുഷ്യന്റെ ഇത്തരം ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുക എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയൊരു കൺസിഷൻ കൊടുത്തത്. കഴിക്കുന്നെങ്കിൽ കഴിച്ചോ, പക്ഷെ ഒഴിവാക്കിയാൽ വലിയ ഗുണമുണ്ടാകും എന്ന് പറയുന്നു. ഇത് ഭക്ഷ്യാപക്ഷ വിചാരമൊക്കെ നടത്തിയിട്ടാണ് അത് മനസ്സിലൂടി പറയുന്നു. ചെയ്യുന്നവൻ കാമകാര എന്ന് വെച്ചാൽ ചെയ്യുന്നു. കുംഭം കരോതീരി കുംഭക്കാര. ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. കാമം കരോതീതി കാമകാര കർമ്മണ്യാണ് നിങ്ങൾ എന്നെ പഠിക്കും. കർമ്മബോധം ഇരിക്കുമ്പോൾ കൃഞ്ഞ ധാതു നണ് പ്രത്യേകം വന്ന് കാമകാര എന്ന് വരും. ഉപപദം അതിങ്ങി സമാസം വരും. ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നവൻ, അവന് അവന്റെ പ്രവൃത്തിയിൽ നിന്നുള്ള നിവൃത്തി. സോപി നഹവ ഏവം വിധി ഇത്യസ്യ അർത്ഥവാദത്വാദ് ഉപപന്നതരോ ഭവതി. അതുകൊണ്ട് എന്തും ഭക്ഷിക്കാമെന്നൂടെ പറഞ്ഞു. അത് കേവലം അർത്ഥവാദമാണ്. അത് ഉപാസകൻ അങ്ങനെ ചിന്തിക്കണമെന്നാ പറയുന്നത്. സർവവും പ്രാണന്റെ അന്നമാണ്, അല്ല സർവവും ഭക്ഷിക്കുക എന്നുള്ളതല്ല. ഏം വിധി കിഞ്ചിത് അനന്നം ഭഗവതി. അന്നമല്ലാത്ത ഒന്നുമല്ല എന്ന് പറഞ്ഞല്ലോ, എന്തും ഭക്ഷിക്കാമെന്ന് അർത്ഥം എടുക്കരുത്. വ്യത്യസ്ത അർത്ഥവാദത്വം അത് ഉപന്നതരോ ഭഗവതി. അപ്പൊ ഇങ്ങനെ ചില വ്യവസ്ഥകളൊക്കെ വെച്ചതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ പാലിക്കാൻ പറ്റി പാലിച്ചിരുന്നു. അതാണ് അതിന്റെ പ്രയോജനം. തസ്മാദേവൻ ജാതിയൊക്കെ അർത്ഥവാദ നവിധേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വിധിയായിട്ട് എടുക്കേണ്ട, അർത്ഥവാദമായിട്ടെടുക്കുക, എന്തും ഭക്ഷിക്കരുത് എന്നാണ്. അടുത്ത അധികരണത്തിൽ വരുന്ന വിഷയം ബ്രാഹ്മണ വിവിധിഷന്തി യജ്ഞേന ദാനേന എന്നെല്ലാം പറഞ്ഞു. അപ്പൊ വിവിധിഷ യജ്ഞാദികൾ സഹായിക്കും എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ യജ്ഞാദികൾ കൂടിയേ തീരൂ എന്നാണ് വിവിധിഷയ്ക്ക്. അത് ഇനി പറയും. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ എന്നെങ്കിലും അത് ചെയ്തിരിക്കണം എന്നാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, വിവിധിഷ ഇല്ലാത്തവന് യജ്ഞാദികളുടെ ആവശ്യമുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ അവൻ മരണം വരെ ചെയ്യണമോ എന്നാണ്. അപ്പൊ സിദ്ധാന്തം ചെയ്യണം. വിവിധിഷ ഇല്ലാത്ത ഒരുവൻ യാവജ്ജീവം എന്ന് വിധിച്ചിരിക്കുന്നുണ്ട്, മരണം വരെ യജ്ഞദാന തപസ്സുകളെല്ലാം അനുഷ്ഠിക്കണം. വിധിച്ചുള്ളവനാണെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് ശേഷം ആവശ്യമില്ല. അല്ലാത്തവൻ മരണം വരെ ചെയ്യണമെന്നുള്ളതാണ് ഈ അധികരണത്തിൽ പറയുന്നത്. ഇതിന്റെ പൂർവപക്ഷങ്ങളും ചർച്ചകളും ഒന്നും വലിയ പ്രയോജനമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോവുക. കാര്യം ഇത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. പിന്നെ അവിടെ വാദപ്രതിവാദത്തിലേക്ക് പോയി. അവരുടെ പൂർവപക്ഷങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക, പറയുക, വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല. കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്തത് 36-ാമത്തെ സൂത്രം, അന്തരാചാപിതു തദ്ദൃഷ്ടേ. ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ എന്താണ്? വിധുരാദീനാം ദ്രവ്യാദി സമ്പദ്രഹിതാനാം ച അന്യതമ ആശ്രമ പ്രതിപത്തിഹീനാനാം അന്തരാളവർത്തിനാം കിം വിദ്യായാം അധികാരമസ്തി കിം വാ നാസ്തി ഇതി സംശയേ നാസ്തി ഇതി തവ പ്രാപ്തം. ഇവിടെ പറയുന്ന വിധുരന്മാരെ കുറിച്ചാണ്. വികതഹ ധൂ യസ്മാ, ഭാരം ഒഴിഞ്ഞിരിക്കുന്നവനാണ് വിധുരൻ. വിധുരനല്ല, അങ്ങനെ ധരിച്ചുള്ളായിരുന്നു. എങ്ങനെ മലയാളത്തിൽ അതല്ലേ ഭാരം ഒഴിഞ്ഞവനെന്ന് പറഞ്ഞു? ധൂന്ന് വെച്ചാ ഭാരം. വധു വേറെ, ഇതുമായിട്ട് ബന്ധമുണ്ട്. ഒരു രൂഢ ശബ്ദമാണ് വിധുരൻ എന്ന് പറഞ്ഞാൽ. ദുഃഖിതൻ, ഉത്തരവാദിത്വമില്ലാത്തവൻ. പിന്നെ പൊതുവെ വിവാഹം കഴിച്ച് ഭാര്യയെ പിണങ്ങിപ്പോയവൻ, മരിച്ചവൻ, ഇവരെല്ലാം വിധുരൻ ആണ്. ഇവിടെ വ്യാഖ്യാനത്തിൽ വിധുരൻ എന്ന് പറയുന്ന ഒരു ഋഷി എന്നും പറയുന്നുണ്ട്, വിധുരാദി എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിധുരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. ഇപ്പോൾ ഒരുത്തൻ വിവാഹം കഴിച്ചു, അയാളുടെ ഭാര്യ മരിച്ചു ഏതെങ്കിലും കാരണവശാൽ. ഭാര്യയും മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് അയാളുടെ ഗാർഹസ്ഥ്യ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ അനാശ്രമിയാണ്. അപ്പോൾ വിധുരെന്ന് പറയുന്നുണ്ട് അനാശ്രമികളെ എല്ലാം എടുക്കാം. അങ്ങനെ പറയുമ്പോൾ അത് ഋഷിയുടെ പേരല്ല. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. പുരാണപ്രസിദ്ധനായി വിധുരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അനാശ്രമി എന്ന് പറയുമ്പോൾ ഇവിടെ രവിക്കൻ്റെയും മറ്റു ഉദാഹരണം പറയുന്നു. രവിക്കനെ ഒന്നുമില്ലാത്തവനായിട്ടാണ് കാണുന്നവർ, കാളവണ്ടിയുടെ അടുത്തിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. സാറിന് ഇത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഒന്നുമില്ലാത്തവനെന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തൊന്നും ഇല്ലാത്തവനങ്ങനെ കർമ്മം ചെയ്യും. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും അതിനും സമ്പത്ത് വേണം, ഹവിസർപ്പിക്കണ്ടേ അതിന്. ഒന്നുമില്ലാത്തവനതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഏതാശ്രമത്തിലും വിധുരന്മാരുണ്ടാകാം എന്നർത്ഥം. ഏതെങ്കിലും കാരണവശാൽ അയാള് ദുഃഖിതനായിട്ട് അനുഷ്ഠിക്കാതിരുന്നാലും മതി, ആശ്രമധർമ്മം നിറവേറ്റാതിരുന്ന അവരെല്ലാം വിധുരന്മാരെന്ന് പറയും. ഉത്തരവാദിത്വമില്ലാത്ത അങ്ങനെ കാണുന്നവർ. പക്ഷേ ആശ്രമധർമ്മങ്ങൾ അവരനുഷ്ഠിച്ചില്ലെങ്കിലും അവർ തപസികളായിരിക്കാം. ജനകൻ വാചക്കിനവി അവരിലേക്ക് ഉദാഹരണം പറയും. ദേവതാരാധന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ഇവർക്ക് ജ്ഞാനമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉത്തരവാദിത്വമില്ലാത്തവർക്ക് ജ്ഞാനമുണ്ടാകും, ഇതാണ് ഇവിടുത്തെ ചർച്ച. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർ, എന്നാൽ അവർ ചെയ്യുന്നുണ്ട്, ആധ്യാത്മികമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അവർക്ക് ജ്ഞാനമുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ആശ്വസിക്കാം, ജ്ഞാനമുണ്ടാകും എന്നുള്ളതാണ് സിദ്ധാന്തം. ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ജ്ഞാനം ഉണ്ടാവും, ആശ്രമധർമ്മം ചെയ്തില്ലെങ്കിലും ജ്ഞാനം ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വമായി പ്രവർത്തിച്ചാലേ ജ്ഞാനം ഉണ്ടാവുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാവും? ഉത്തരവാദിത്വം ഇല്ലാത്തവനെങ്ങനെ ജ്ഞാനം ഉണ്ടാവും പറയുന്നു? പൂർവ്വജന്മത്തിൽ അവൻ ഉത്തരവാദിത്വത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ ജന്മത്തിൽ വിധുരനാണെങ്കിലും ആശ്രമധർമ്മം ശരിയാമണ്ണം അനുഷ്ഠിച്ചില്ലെങ്കിലും, അങ്ങനെ പലരെയും ഉദാഹരണമുണ്ട്. ഈ ഉദാഹരണം എന്ന് പറയുന്നത് ഭാഷ്യകാരൻ ഉദാഹരണം സ്വീകരിക്കുമ്പോൾ വേദങ്ങളിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ ഒക്കെ ഉള്ള ഉദാഹരണം സ്വീകരിക്കും. ഇത് തന്നെ വേറൊരു തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ജന്മത്തിൽ അങ്ങനെ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാത്തവർ, യജ്ഞവും മറ്റും ചെയ്യാത്തവരിൽ ജ്ഞാനം കാണുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഈ സമാനം പറയുന്ന ഇത് തന്നെ. അത് പറയുന്ന ആരെ സംബന്ധിച്ച്? വ്യാധനും വിദുരനും മറ്റുമൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ ജ്ഞാനം കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചവർ ബ്രാഹ്മണ ഉചിതമായ കർമ്മം ചെയ്തില്ല. ആശ്രമം അവരാ വർണ്ണിയല്ല, അതുകൊണ്ട് അത് വിധിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജ്ഞാനമുണ്ടല്ലോ, പൂർവ്വജന്മത്തെ ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ പൂർവ്വജന്മത്തെയാണ് പറയുന്നത്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വിധുരാദീനാം ദ്രവ്യാദി സമ്പദ്രഹിതാനാം, ഇവർ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി കിടക്കുന്നവരായിരിക്കും. സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസാശ്രമത്തില് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നല്ലേ അത് പറയാൻ പറ്റും. ഇവിടെ പ്രധാനമായും അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല ഇത് ഉദ്ദേശിക്കുന്നത്, ഗൃഹസ്ഥനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചു, പക്ഷേ വിധുരനായിപ്പോയി, ഒന്നും ചെയ്യുന്നില്ല. ദ്രവ്യാദി അങ്ങനെ ഒരു പിന്നെ അവരെന്ത് ആശ്രമം എന്ന് പറയും? സന്യാസമാണോ? സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചില്ല. ഗൃഹസ്ഥനാണോ? അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോ ഉഭയഭ്രഷ്ടൻ എന്ന് വേണമെങ്കിൽ പറയാം, ഗൃഹസ്ഥനുമല്ല സന്യാസിയുണ്ട്. ദ്രവ്യാദി സമ്പത്ത് രേഖനിർത്താൻ, അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പത്തൊന്നുമില്ല കയ്യില്. യജ്ഞാദികൾ ചെയ്യുന്നതിന് തപസ്സിന് പോലും സമ്പത്ത് ആവശ്യമാണ്. പിന്നെയല്ലേ യജ്ഞാദികൾ, തപസ്സിന് സമ്പത്ത് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? തപസ്സിനും ആഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന ഇന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം തപസ്സിക്കാൻ, അപ്പം അതിന് സമ്പത്ത് വേണ്ടേ? അന്യതമാശ്രമ പ്രതിപത്തിഹീനാനാം, അന്യതമാശ്രമ പ്രാപ്തിയില്ല അവർക്ക്. അവര് ബ്രഹ്മചര്യമല്ല, ഗാർഹസ്ഥ്യമല്ല, വാനപ്രസ്ഥമല്ല, സന്യാസമല്ല, എന്നുവെച്ചാൽ ഒരു ആശ്രമത്തിലെയും നിഷ്ഠകളെ പാലിക്കുന്നില്ല. അന്തരാളവർത്തിന, ഇവരിതിന്റെ ഇടയ്ക്ക് കിടക്കുകയാണ്. ഏത് ആശ്രമമെന്ന്, ആശ്രമധർമ്മം പാലിക്കാത്തതുകൊണ്ടൊന്നും അറിയാൻ വയ്യ. ഇത് സ്ത്രീകൾക്ക് ഇതൊരു സൗകര്യമാണ്, കാരണം സ്ത്രീകൾക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സ്ത്രീകൾക്ക് ഈ ഇതിൽ പിടിക്കാം, ഞങ്ങൾ അന്തരാളവർത്തികളാണ്, ഞങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും എന്ന് പറയാം. അല്ലാതെ നിയമപരമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പൂർവ്വജന്മത്തിൽ പുരുഷനായിരുന്നു, അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തു, ഈ ജന്മത്തിൽ സ്ത്രീയായി, ദോഷമില്ല, വിധുരന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം ഇവിടെ പറയുന്ന നിയമം അനുസരിച്ച്, ഭാഷകാരന്റെ നിയമം അനുസരിച്ച്. പക്ഷെ സ്ത്രീകൾ ഭാഷകാരൻ പറയുന്നില്ല, ഞാനൊരു സൗജന്യം ചെയ്തു എന്നാണ്. ഭാഷകാരൻ അതൊന്നും അംഗീകരിക്കത്തില്ല. അന്തരാളവർത്തിനാം ഖിം വിദ്യായാം അധികാരോ അസ്തി, വിദ്യയിൽ അവർക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. കിവാ നാസ്തി ഇതി സംശയ, ഉർവശി പറയുന്നു നാസ്തി. ജ്ഞാനത്തെ കുറിച്ചും പറയുന്നുണ്ട്, ഉപാസനയും ജ്ഞാനം ഏതായാലും രണ്ടായിരുന്നു. പൂർവക്ഷി പറയുന്നു അത് സാധ്യമല്ല. ആശ്രമകർമ്മണ വിദ്യാഹേതുത്വ അവധാരണ ആശ്രമകർമ്മ അസംഭവാച്ച ഏതേഷാം, കാരണം വിദ്യക്ക് ഹേതുവായി ആശ്രമകർമ്മത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമകർമ്മം. അഗ്നിഹോത്രാദികളൊക്കെ എവിടെയാണല്ലോ വരുന്നത്, ഗർഭസ്ഥ സ്വീകരിച്ച് ഭാര്യാസമേതനായി അഗ്നി ആധാനം ചെയ്ത് അഗ്നിയെ സംരക്ഷിക്കേണ്ട ജോലി ഭാര്യയ്ക്കാണ്. അതുകൊണ്ട് ഭാര്യയില്ലെങ്കിൽ പിന്നെ ആരും അഗ്നിയെ സംരക്ഷിക്കും. അപ്പോൾ എന്തായാലും ഭാര്യ പോയാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ആശ്രമകർമ്മമില്ല, അവർക്കിങ്ങനെ വിദ്യ ഉണ്ടാകും എന്നാണ്. ആശ്രമകർമ്മണം വിദ്യാഹേതുത്വ അവധാരണ, അത് നേരത്തെ പറഞ്ഞു, യജ്ഞേന ദാനേന തപസ്സ. ഇതും ഈ ചർച്ചകളെല്ലാം വർണ്ണ ആശ്രമത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഭാഷകാരൻ പറയുമ്പോൾ എല്ലായിടത്തും കൂടെ ഉദാഹരണമായിട്ട് ബ്രാഹ്മണനെ പറയും. ബ്രാഹ്മണനെ സംബന്ധിച്ചാണ് ഭാഷകാരന്റെ ചിന്തയെല്ലാം, അത് ഓരോ സ്ഥലത്തും വ്യക്തമാണ്. വിദ്യാഹേതുത്വ അവധാരണ ആശ്രമകർമ്മ അസംഭവാസേദേശ, ഇവർക്ക് ആശ്രമകർമ്മങ്ങൾ അസംഭവമാണ്. ഏവം പ്രാപ്തേ ഇതം ആഹ, അപ്പോ ഇതെല്ലാം ഓരോരുത്തരുടെ പുണ്യം അനുസരിച്ച് നടത്താം. ചുരുക്കം അതാണ്. അപ്പൊ പൂർവ്വജന്മത്തിലെ പുണ്യമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ഇന്ന ആശ്രമം തന്നെ വേണമെന്നൊന്നുമില്ല. പുരുഷന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ്, ഭാര്യ വേണമെന്നില്ല, ജ്ഞാനം ഉണ്ടാവും. ഇവം പ്രാപ്തി ഇതമാ അന്തരാചാപി അനാശ്രമിത്വേന വർത്തമാനോപി വിദ്യായം അതിക്രിയതി. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അനാശ്രമികളാണ് കൂടുതലും, കാരണം ആശ്രമധർമ്മം ആർക്കും അനുഷ്ഠിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സ്മാർത്ഥമായ വിധി നിഷേധങ്ങൾക്കനുസരിച്ച് ആർക്കും ആശ്രമധർമ്മം അനുഷ്ഠിക്കാൻ പറ്റും, ആർക്കും സാധ്യമല്ല. ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും സന്യാസിക്കും ഒന്നും സാധ്യമല്ല. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ എല്ലാം അനാശ്രമികളാണ്. അപ്പൊ എല്ലാവർക്കും പിന്നെ ആശ്രയം പൂർവജന്മമാണ്. പൂർവ്വജന്മത്തിൽ ആശ്രമിയായിരുന്നു എന്ന് കരുതേണ്ടി വരും. ഏവം പ്രാപ്തീതമാഹ അന്തരാചാപി അനാശ്രമിത്വേന വർത്തമാനോപി, ഈ ജന്മത്തിൽ നിന്ന് വർത്തമാന ജന്മത്തിൽ അനാശ്രമിയാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ആശ്രമത്തിലും പരിഗണിക്കാൻ പറ്റിയില്ലെങ്കിലും വിദ്യായം അധികൃതയെ വിദ്യയ്ക്ക് അധികാരിയാണ്. അപ്പോൾ ഇക്കാലത്ത് ഇനി ഭാവി കാലങ്ങളിലുമെല്ലാം ഈ ഒരു കാഴ്ചപ്പാടെ സ്വീകരിക്കാൻ പറ്റും. കാരണം ജനങ്ങളെല്ലാം അനാശ്രമികളാണ്. ഒന്നാമത് ആശ്രമ ധർമ്മങ്ങൾ അറിയത്തില്ല, അറിഞ്ഞാൽ തന്നെ പലതും അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. ഇനി വാശി പിടിച്ച് എന്തെങ്കിലും അനുഷ്ഠിച്ചാൽ അതൊക്കെ വെറും കോപ്രായങ്ങളായിരിക്കും, സാഹചര്യങ്ങളുമായിട്ടൊന്നും പൊരുത്തപ്പെടാതെ പോകും. എന്ന് വെച്ചാൽ വിധി അനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ വിദ്യയ്ക്ക് അധികാരമുണ്ട്, എല്ലാവർക്കും ആശ്വാസകരമായ ഒരു ഇതാണ് പറയുന്നത്. അശ്രമിത്വം ഇല്ലെങ്കിലും ജ്ഞാനത്തിന് അധികാരമുണ്ട്. കുത്തഹ എന്തുകൊണ്ട് തദ്ദൃഷ്ടേ എന്നാണ് വെച്ചത്, അത് കണ്ടിരിക്കുന്നു ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം. രൈക്വവാചത്തിനവി പ്രവൃത്തിനാം ഏവം ഭൂതാനാം അപി ബ്രഹ്മവിത്വശ്രുതി ഉപലബ്ധേ. വാചത്തിനവി രൈക്വൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് അവരൊന്നും ആശ്രമങ്ങളായി കാണുന്നില്ല, അതിന് പ്രത്യേക ആശ്രമത്തിലുള്ളതായിട്ട് പറയുന്നില്ല. എന്നുവെച്ചാൽ ഇവരുടെ ഒറ്റയാന്മാരും അലഞ്ഞു നടക്കുന്നവരും ഉത്തരവാദിത്വമില്ലാത്തവരുമാണ്. പക്ഷെ ഇവർക്ക് തപസ്സികളാണ്. അങ്ങനെയുള്ളവരിൽ ഏവം ഭൂതാനാം അപി പ്രത്യേകിച്ച് ആശ്രമത്തിൽപ്പെട്ടവരല്ലെങ്കിലും ബ്രഹ്മവിത്വ ശ്രുതി ഉപലബ്ധേ, ബ്രഹ്മവിത്തുക്കളായി ശ്രുതി പറയുന്നുണ്ട്, അത് ഉപലബ്ധമാണ് എന്നർത്ഥം. അഭിചസ്മരിയതേ സമ്പർത്ത പ്രഭൃതീനാം ച നഗ്നചര്യാദി യോഗാദ് അനപേക്ഷിത ആശ്രമകർമ്മണാം അപി മഹായോഗിത്വസ്മരിയതേ ഇതിഹാസേ. ഒരു സമ്പർത്ത യോഗിയെ കുറിച്ച് പറയുന്നുണ്ട്, പുരാണങ്ങളിലാണ് പറയുന്നത്. മഹായോഗി എന്ന് പറയുന്നു, നഗ്നചര്യ ആണ്. അപ്പോൾ നഗ്നചാരിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരാശ്രമത്തിലും പെടുന്നില്ല, അപ്പോൾ അത് ആശ്രമത്തിൽ പെടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നഗ്നചര്യ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്ന ഒരാൾ തപസ്സി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഭാഷകാര സന്യാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നഗ്നചാരി ആയിരിക്കണമെന്നൊന്നും ഉദ്ദേശിച്ചല്ല പറയുന്നു. അത് യേശനാത്യാഗ രൂപത്തിലുള്ള സന്യാസമാണ്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ള. നമ്മളീ സാധാരണ പറയുന്ന അവധൂതൻ എന്നൊക്കെ പറയുന്ന അവധൂതചര്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു, അതൊന്നുമല്ല ഭാഷകാരൻ ഉദ്ദേശിക്കുന്നു. അവരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത്, അനാശ്രമികളായിട്ടാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരുടെ അത്യാശ്രമികൾ എന്നെല്ലാം പറയുന്നു. ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി ജീവിക്കുന്നവരല്ല, എന്നാൽ ദുരാചാരികളുമല്ല, തപസ്സികളുമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടരെ കുറിച്ച് പറയും, ഇവിടെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചും പറയും. ആണ് നഗ്നചര്യാദി യോഗം എന്ന് പറയുന്നത്. ഇത് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രശ്നമൊന്നും ഇത് പറ്റില്ല. എന്തുകൊണ്ട്? അവർക്ക് വിധിച്ചിട്ടുണ്ട് എന്ന് ചെയ്യണമെന്ന്. പിന്നെ പറയുന്ന സ്മാർത്ഥ സന്യാസം, അതാണെങ്കിലും അവിടെയും വിധിയുണ്ട്, സന്യാസി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അവർക്ക് ഇന്ന ഇന്ന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും പെടാത്തതാണ് ഈ നഗ്നചര്യ എന്നൊക്കെ പറയുന്നു. എന്നുവെച്ചാൽ തോന്നിയതുപോലെ നടക്കുന്നു, അതവരുടെ യോഗ ബലം കൊണ്ട് അങ്ങനെ ജീവിക്കുന്നു എന്ന് കരുതാം. അപ്പോൾ അതാണ് പറയുന്നത് നഗ്നചര്യാദി യോഗ. അവരെ ഭക്ഷ്യകാരൻ പറയുന്ന സർവകർമ്മ സന്യാസി അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അത് വേറൊരു വിഭാഗമാണ്. അനപേക്ഷിത ആശ്രമകർമ്മണമപി അവരാശ്രമ കർമ്മങ്ങളെ ഒന്നും തന്നെ അപേക്ഷിക്കുന്നില്ല. മഹായോഗിത്വ സ്മൃതി അവരൊക്കെ പുരാണങ്ങളിൽ മഹായോഗികളായി പറയുന്നുണ്ട്. ഇതിഹാസേ ഇത് മാർക്കണ്ഡേയ പുരാണത്തിലാണ് ഈ സമ്പർത്ത ഋഷിയെക്കുറിച്ച് പറയുന്നത്. വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കാം. അപ്പം അങ്ങനെയും ഒരു കൂട്ടരുണ്ട്. ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിയല്ല, അനാശ്രമികൾ. അങ്ങനെയുള്ളവർക്കും ജ്ഞാനം ഉണ്ടാകാം എന്നാണ്. ആ അവരെയാണ് നമ്മൾ അവധൂതന്മാർ, അത്യാശ്രമികളാണ്. ജ്ഞാനികളുമാണ് എന്നാൽ ആശ്രമത്തിൽ പെടുന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതിനെയും ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയും ഉണ്ടാകാം. ഭാഗവതത്തിലൊക്കെ പറയുന്നു അതെ തന്നെ, വായിൽ കല്ലുകെടുത്തിട്ട് കൊണ്ടുവരുന്നു. അതൊക്കെ ഒരു പ്രത്യേക ചരിയിൽ കഴിയുന്നവരാണ്, തപസ്സികളാണ്. അപ്പോൾ അവർക്കും ഞാനും ഉണ്ടാകുമെന്ന് അംഗീകരിക്കുന്നുണ്ട്. അത് ആശ്രമ ധർമ്മം അവർ പാലിക്കുന്നില്ല, അതുകൊണ്ടാണ് അവരെ പ്രത്യേക ഒരു ഗുണത്തിൽപ്പെടുത്തിയത്, ഒരു വിഭാഗത്തിൽപ്പെടുത്തിയത്. നന്നു ലിംഗമിതം ശ്രുതി സ്മൃതി ദർശനം ഉപന്യസ്തം കാനു ഖലു പ്രാപ്തിരീതി സ്ഥാപിച്ചത് പറഞ്ഞ് ശരിയാണ്. ഇങ്ങനെ ചിലരെ കാണിച്ചു, ശ്രുതിയിനും സ്മൃതിയിലും എല്ലാം ഉണ്ടോന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് എങ്ങനെ ജ്ഞാനം പ്രാപ്തമാകും, എങ്ങനെ വന്നു ജ്ഞാനം എന്നുള്ളതാണ്. തുണിയില്ലാതെ നടന്നു പറഞ്ഞ് ജ്ഞാനം ഉണ്ടാകും, അങ്ങനെ ജ്ഞാനം വരത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചില എന്താണ് ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു, പക്ഷെ ജ്ഞാനപ്രാപ്തി എങ്ങനെയെന്ന് പറഞ്ഞില്ല എന്നാണ്. അന്നു ലിംഗമിതം ശ്രുതി സ്മൃതി ദർശനം ഉപന്യസ്തം, ഇതൊക്കെ കേവലം ശബ്ദങ്ങളാണ്, ഇത്തരം ആൾക്കാരെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ. കാനുകലു പ്രാപ്തി സവിധിയത്, എങ്ങനെയാണ് ഇവരിലെല്ലാം ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത്. വിശേഷാനുഗ്രഹസ്ഥ തേഷാം അപിച്ച വിധുരാദീനാം അവിരുദ്ധഹി പുരുഷമാത്ര സംബന്ധിഭി ജപ ഉപവാസ ദേവതാരാധനാദിഭി ധർമ്മവിശേഷേഹി അനുഗ്രഹോ വിദ്യായാഹ സംഭവതി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കും വിദ്യയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടാകും പുണ്യം കൊണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നു? ഇതാർക്ക് സാധിക്കാവുന്നുള്ള കാര്യങ്ങൾ പുരുഷമാത്ര സംബന്ധി എന്ന് പറയുന്നതാണ്. പുരുഷമാത്രം എന്ന് പറഞ്ഞാൽ പുരുഷ സാമാന്യം, കേവല അർത്ഥമുണ്ട്. എല്ലാ മനുഷ്യർക്കും സാധ്യമായ കാര്യങ്ങൾ ആണ്. എന്തൊക്കെയാണ്? ജപം ജപിക്കാറുണ്ട്, ഉപവാസം എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ, ദേവതാരാധനം ദേവതകളെ ഉപാസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ധർമ്മവിശേഷേഹി അതും അവിരുദ്ധേഹി ധർമ്മവിശേഷേഹി, അങ്ങനെയുള്ള ധർമ്മങ്ങളും ശ്രുതി സ്മൃതിക്കൊന്നും വിരുദ്ധമായിരിക്കാൻ പാടില്ല. ശ്രുതി സ്മൃതിയൊക്കെ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങൾ ജപ ഉപവാസാദികളെല്ലാം ഉൾപ്പെടും. അതെല്ലാം അനുഷ്ഠിച്ച് അവരിൽ വിദ്യായാഹ അനുഗ്രഹ സംഭവതി, വിദ്യയ്ക്ക് അവർക്കും അനുഗ്രഹം ഉണ്ടാകും. ഇവിടെ ഭാഷ്യകാരൻ ഇതാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളെയും ഭാഷകാരം നിഷേധിക്കുന്നില്ല. ജപിക്കാൻ പാടില്ലെന്നോ ഉപവസിക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളെ നിഷേധിക്കുന്നില്ല. പക്ഷെ പലർക്കും തെറ്റിദ്ധാരണയാണ്, ഇതൊന്നും അദ്വൈതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണ്. പക്ഷേ അത് പ്രത്യേകം പറയുന്നുണ്ട്, അവിരുദ്ധമായ രീതി ചെയ്യണം, വിധിക്കപ്പെട്ട രീതിയിൽ അതൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അതതിൻ്റെ ശാസ്ത്രങ്ങളുടെ മര്യാദ അനുസരിച്ച് അതൊക്കെ അനുഷ്ഠിക്കണം, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഈ ജ്ഞാനത്തിനുള്ള അനുഗ്രഹം ഉണ്ടാകും, ഈശ്വര അനുഗ്രഹം ഉണ്ടാകും, ദേവതാ അനുഗ്രഹം ഉണ്ടാകും, പിന്നെ പുണ്യത്തിൻ്റെ പുണ്യരൂപത്തിൽ അനുഗ്രഹം ഉണ്ടാകും, അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടാകും, ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ ജ്ഞാനം ഉണ്ടാവേണ്ട സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു. അപ്പോൾ ഇത് കാലം മാറുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ല, പഴയ രീതിയിൽ ഇവിടെ ഭാഷ്യകാരൻ ഇത് എഴുതുമ്പോൾ വൈദിക കാലത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അന്നത്തെ ധാരണ അനുസരിച്ച് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, യഥാ അധീതവേദയവ ധർമ്മ ജിജ്ഞാസായം അധികൃത അനധീതവേദ. അന്നത്തെ ധാരണ അനുസരിച്ച് ഈ ജന്മത്തിൽ തന്നെ, വർത്തമാന ജന്മത്തിൽ തന്നെ വേദ അധ്യയനം ചെയ്തവനെ ഞാനുണ്ടാകത്തുള്ളൂ. കാരണം വേദം അധ്യയനം ചെയ്യുന്നു, അവന് സാമാന്യ ജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ വൈരാഗ്യം ഉണ്ടാകുന്നു, ഗുരുവിന്റെ അടുത്ത് പോകുന്നു, വിശേഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പറയുന്ന ക്രമങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ കാലം പോയില്ലേ, ഭാഷകാരന്റെ കാലം എത്തിയപ്പോൾ തന്നെ കാലത്തിന് മാറ്റം വന്നു. അന്ന് തന്നെ വേദാധ്യയനമൊക്കെ കുറഞ്ഞു, നശിച്ചില്ലെങ്കിലും ഇന്നാണെങ്കിലോ തീരെയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അർത്ഥവത്തായിട്ടൊന്നുമല്ല, വെറുതെ ഒരാചാരമായിട്ടും ചടങ്ങായിട്ടും കേവലം ലാഭേച്ഛയോടുകൂടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്, കേവലം ദുരഭിമാനത്തിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരിയായി ഒന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. പിന്നെ ഇനിയുള്ള കാലത്ത് ഈ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് എങ്ങനെയുണ്ടാകുന്നു? ഇതുപോലെയുള്ളു. സർവർക്ക് സാധ്യമായിട്ടുള്ള യജ്ഞ ജപ ഉപവാസ ദേവതാരാധനകളൊക്കെ ചെയ്ത് അതിലൂടെയൊക്കെയാണ് കൂടുതലും അവസരങ്ങളും. അങ്ങനെയാണ് പിന്നെ ആരെങ്കിലും വേദ അധ്യയനം ചെയ്ത് ഉപനിഷത്തൊക്കെ വിചാരം ചെയ്ത് ജ്ഞാനമുണ്ടായ അതും ആകാം. പക്ഷെ ഇത് സർവത്ര പ്രാപ്തമാകുന്നില്ല. അതുകൊണ്ടവർക്ക് ഇങ്ങനെയുള്ള ധർമ്മവിശേഷം, വിശേഷധർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ വിദ്യായാഹ അനുഗ്രഹവും സംഭവതി. വിദ്യയുടെ അനുഗ്രഹം അവർക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വിദ്യ, വിദ്യയുടെ ഫലമായി മുക്തി, ഇതെല്ലാം ഉണ്ടാകുന്നു. ഇത് ഭാഷകാരന് സമ്മതമായ കാര്യമാണ്.